അതൊരു വലിയൊരു വൈപരീത്യമാണ്. നമ്മൾ അഹിംസയെക്കുറിച്ച് പറയും, പക്ഷെ നമ്മുടെ പ്രവൃത്തിയിൽ ഹിംസ എന്താണ് ഇതിന് പ്രധാനമായ കാരണം? നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ തന്നെ ഹിംസ വരുന്നു. നമ്മൾക്ക് അഹിംസ ആണ് വേണ്ടതെന്ന് നമുക്കറിയാം, പക്ഷെ ഏതൊരാളും അവരുടെ പൂർവ്വ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. കുറെ മുതിർന്നവർ അവരുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അവർ ഹിംസാത്മകമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നാം പിന്നെ അഹിംസയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു, ഹിംസ പ്രവർത്തിക്കാത്ത ആളാണോന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളെ കിട്ടാൻ പ്രയാസമാണ്. അഹിംസയെക്കുറിച്ച് അത്രയും ജാഗ്രതയോടുകൂടി നമ്മൾ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ജീവിച്ച ഒരാളാണ് വളരെ ജാഗ്രതയോടുകൂടി അവസാനം, പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാനും പറ്റുന്നില്ല. പല സന്ദർഭങ്ങളിലും അത് തിരിച്ചറിയാൻ പറ്റുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത വായിച്ചു, പറയുന്നത് നല്ലതാണെന്ന് എനിക്ക്. ഞാൻ ഒരാളെ കുറ്റം പറയുന്നതല്ല, പിന്നെ അത് അഹിംസയാണ് അല്ല, അഹിംസയാണ്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഗുരുവിന്റെ അഹിംസയെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഉദാഹരണം പറയാം. അത് വിളിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇപ്പോ അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയുടെ ഒരു പത്ര സമയം, അത് ഫോട്ടോ സഹിതമുണ്ടായിരുന്നു. ഞാൻ ഓൺലൈൻ ന്യൂസിലാണ് കണ്ടത്, ഇതൊക്കെ പത്രത്തിൽ വന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിൽ സ്വാമി പറയുന്ന ഒരു കാര്യം, ഗുരുവായൂരിലേക്ക് ആൾക്കാരെ സംഘടിപ്പിച്ച് മാർച്ച് ചെയ്യുക, അപ്പൊ ഇത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പറയുന്നത് എന്താണ്? തികച്ചും ചിന്തിക്കാതെ പറയുന്നതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് പ്രധാനമായും പറയേണ്ടത് ഗുരുവിന്റെ അഹിംസയുമായിട്ട് യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോ അതിന്റെ ഒരു ഭാഗത്ത് പറയുന്നത് ശരിയാണ് എന്നാണ്. അപ്പോ ക്ഷേത്രപൂജ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക ജാതിക്ക് വേണ്ടി അങ്ങനെ മാറ്റിവെക്കാൻ പാടില്ല, അത് എല്ലാ ജാതികൾക്കും. ജാതി എന്നൊന്നും പറയുന്നില്ലെങ്കിലും ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ തുറന്നു പറയുന്നുണ്ട്. അപ്പൊ അത് ബ്രാഹ്മണർക്ക് മാത്രമല്ല ക്ഷേത്ര പൂജയ്ക്ക് അവകാശമുള്ളത്, ഈഴവർക്കും അവകാശമുള്ളത്. ഇതാണ് സ്വാമി പറയുന്നത്. അപ്പൊ പേരൊന്നും പറയത്തില്ല, അത് ഒരു ഭംഗി വാക്കുന്നുള്ളതാണ്, ഉദ്ദേശിക്കുന്ന അതാണ്. ബ്രാഹ്മണർക്ക് അവകാശമുള്ളതുപോലെ തന്നെ ക്ഷേത്ര പൂജയ്ക്ക് ഈഴവർക്കും അവകാശമുള്ളത്. ഇതിനൊരു തെറ്റുമില്ല. അത് പറയുന്നത് എന്താണ്? അവകാശ ബോധത്തെ കുറിച്ചാണ്. ഇപ്പൊ ശബരിമലയിൽ പുരുഷന്മാർക്ക് കയറാമെങ്കിൽ അവിടെ സ്ത്രീകൾക്കും കയറാമെന്ന് പറയുന്നത് അത് ഒരു അവകാശത്തിന്റെ വിഷയമാണ്, സ്ത്രീകളുടെ അവകാശമാണ്. അപ്പോ അതിൽ തെറ്റില്ല. മനുഷ്യന് അവകാശ ബോധം ഉണ്ടായിരിക്കണം, അവകാശത്തിന് വേണ്ടി അവൻ സംസാരിക്കണം, അവകാശത്തിന് വേണ്ടി അവൻ ബോധവൽക്കരണം നടക്കണം. അപ്പോ ഈഴവരോ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളോ മറ്റ് പിന്നോക്ക ജാതികളോ ഒന്നും തന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു അവകാശം ഉന്നയിക്കുന്നില്ല? അത് ഒരുപക്ഷെ അവർക്ക് അതിനുള്ള ബോധമില്ലാത്തതായിരിക്കും. ബോധമുള്ളവർക്കാണെങ്കിൽ തന്നെ ചിലപ്പോൾ അത് വിശ്വാസമില്ലാത്തവരായിരിക്കും, താല്പര്യമില്ലാത്തവരായിരിക്കും, കഴിവില്ലാത്തവരായിരിക്കും. പക്ഷെ ഇതൊന്നും തന്നെ അവകാശത്തെ നിഷേധിക്കാൻ പറ്റില്ല. ഇതൊന്നുമുണ്ട്, ഒരവകാശമാണ്. അതൊരവകാശമായി അംഗീകരിച്ചേ പറ്റും. ശബരിമലയിൽ സ്ത്രീകൾ കയറുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ അവകാശമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ജാതി നോക്കാതെ വിശ്വാസികൾ, വിശ്വാസിയായിരിക്കും അത് പറയണം. പൂജിക്കാൻ അവസരം ഉണ്ടാകുക, അവകാശം ഉണ്ടാകുക എന്ന് പറയുന്നതിന് ഒരു തെറ്റുമില്ലാതെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ബോധവൽക്കരണം ആവശ്യമാണ്. അപ്പോ അതാണ് ആശയപ്രചരണം. ഈ അഹിംസ എന്ന് പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് നമുക്കിപ്പോ എങ്ങനെ അതിനെ കുറിച്ച് ഞാൻ പറയാം, മനസ്സമാനം പറയാം. അത് ഈ പറഞ്ഞു വരുന്നത് മനസ്സിലാവും. ഇപ്പൊ ക്ഷേത്ര ആരാധന എന്ന് പറയുന്നതിന് അത് എല്ലാവർക്കും ഈ പൂജ എന്ന് പറയുന്നത് ഒരു തൊഴിലാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എന്താണോ അത് സർക്കാരോ അല്ലെങ്കിൽ ട്രസ്റ്റുകളോ ഒക്കെ കൊടുക്കുന്ന ഒരു തൊഴിലാണ്. ഒരു തൊഴിലെന്നുള്ളതാണെങ്കിൽ എല്ലാവർക്കും അതിൽ അവകാശമുണ്ട്. ഏതൊരു പൗരനും അവകാശമുണ്ട്, ആണിനും പെണ്ണിനും അവകാശമുണ്ട്. ആണിന് മാത്രമല്ല പെണ്ണിനും പൂജിക്കും എന്ന് നമുക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇല്ല, അങ്ങനെ സ്വാമിമാരായ പറയേണ്ടത്. ഇത്തരം അവശ ഗുരു ആരായിരുന്നു? സ്വാമി ആയിരുന്നില്ലേ? ഗുരു ആരായിരുന്നു? സ്വാമി ആയിരുന്നില്ലേ? അപ്പൊ ഗുരു പ്രവർത്തിച്ചവിടെ അല്ല. അതല്ല ഞാൻ പറയുന്നു അവകാശങ്ങളെ കുറിച്ച് പറയുന്നു മനസ്സിലാക്കും. ഇത് പറയുന്നത് മനുഷ്യ അവകാശത്തെ കുറിച്ച്. എല്ലാവർക്കും അവസരം ഉണ്ടാവണം, അവകാശം ഉണ്ടാവണം. ഇപ്പോ ബ്രാഹ്മണർ പൂജിക്കുന്ന ക്ഷേത്രങ്ങളിൽ കീഴവർ പൂജിക്കാൻ പാടില്ല എന്ന് ഗുരു പറഞ്ഞു. അതാണ് സത്യനാരായണ സ്വാമി അതേ പറയുന്നത്. അത് തെറ്റില്ലെന്ന് ഞാൻ പറയുന്നു. അവകാശങ്ങളെ കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അതിന് ആൾക്കാരെ ബോധവൽക്കരിക്കുക, അത് അതാണ് വേണ്ടത്. സന്യാസി അത് ബോധമുള്ളതല്ലേ ചെയ്യാൻ പറ്റും. സന്യാസിക്ക് അതിനെ കുറിച്ച് ബോധമുണ്ട്. അതുകൊണ്ട് പറയുന്നു എല്ലാവർക്കും എല്ലായിടത്തും തുല്യമായ അവകാശം. നല്ലൊരു തെറ്റില്ല. പ്രതിഷ്ഠയുടെ കാലമൊക്കെ പിന്നീട് വരാം, ഇപ്പോഴത്തെ കാര്യം പറയാം. ഇനി രണ്ടാമത് പറയുന്നത് എന്താണ്? അവിടേക്ക് മാർച്ച് ചെയ്യും. ഇത് പറയാൻ പാടില്ല. ഇതിന് കൾച്ചറൽ വയലൻസ്, ഇത് ഹിംസാത്മകമായ ഒരു പ്രവൃത്തിയാണ്. അവിടെയാണ് ദോഷം. അത് തിരിച്ചറിയുന്നു നമ്മൾ. കാരണം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം, നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം പലപ്പോഴും നമ്മൾ ഹിംസാത്മകമായ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു ജീവിച്ചു പലപ്പോഴും പല സന്ദർഭങ്ങൾ എല്ലാ മനുഷ്യരും? കാരണം നമുക്ക് പ്രധാനമായ പ്രശ്നം, നമുക്ക് വയലൻസ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാതെ. അഹിംസ പാലിക്കണമെന്ന് പറഞ്ഞാൽ ഹിംസ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. അത് ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനമായ പഴയ കാഴ്ചപ്പാട്, ധാർമ്മികമായ പഠനങ്ങൾ, ധാർമ്മികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉദ്ബോധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പഴയകാലത്ത് അവിടെ ഏറ്റവും പ്രധാനമായി ധർമ്മത്തോടൊപ്പം പ്രധാനമായി ചർച്ച ചെയ്യുന്നതാണ് അധർമ്മം. അന്നത്തെ ധർമ്മമോ അധർമ്മമോ ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഞാൻ പറയുന്നു, ആ കാഴ്ചപ്പാട്. അന്നത്തെ ധർമ്മം അല്ല ഇന്നത്തെ ധർമ്മം, പഴയ കാര്യം ഞാൻ പറയാം. ധർമ്മത്തെക്കുറിച്ച് പറയുന്നിടത്തില്ല അവരെന്ത് പറയും? ഇന്നത് അധർമ്മമാണെന്ന് പറയും. അപ്പൊ അഹിംസ എന്ന് പറയുന്നത് ധർമ്മമാണ്, ഹിംസ എന്ന് പറയുന്നത് അധർമ്മമാണ്. അപ്പൊ ഹിംസ നമ്മൾ തിരിച്ചറിയും. ഹിംസയെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഹിംസയെ അഹിംസയാണ് ധരിച്ച് അത് പ്രവർത്തിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ളതല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അഹിംസയെ കുറിച്ച് ബോധവൽക്കരിക്കുമ്പോൾ എന്ത് അഹിംസ അല്ല എന്നും ജനങ്ങളെ ബോധവൽക്കരിക്കണം. ശരിക്കും ഇത് വേണ്ടത് ഇവിടെ ഇപ്പോൾ പറയുന്നത് ഇവിടുത്തെ പോസിറ്റീവ് ആയിട്ടാണ്. എന്താണ് അരുൾ, അൻപ്, അനുകമ്പ, ഇത് മനുഷ്യന് വേണം. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമാണ്. പക്ഷെ എന്താണ് ഹിംസ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണ്ടേ. കൊല്ലരുത് എന്ന് പറയുന്ന ആ ഒരു തിരിച്ചറിവാണ്, കൊല്ലുന്ന ഹിംസയാണ്. ഇപ്പൊ കൊല്ലരുത് എന്ന് പറയുന്നത് അതിന് ഫിസിക്കൽ വയലൻസ് എന്ന് പറയും, കൊല്ലരുത് എന്ന് പറയും. പക്ഷെ അവിടെ മാത്രം നിൽക്കുന്നില്ലേ, പലതരത്തിലുണ്ട് ഹിംസ എന്ന് വെച്ചാൽ ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിയെ ശാരീരികമായി മുറിപ്പെടുത്തുക, അവശനാക്കുക, കൊല്ലുക, നശിപ്പിക്കുക, എന്റെ ശക്തി ഉപയോഗിച്ച്, അതുകൊണ്ട് ഫിസിക്കൽ വയലൻസ് കൊല്ലുക എന്ന് പറയും. അപ്പൊ ഇത് വയലൻസ് എന്ന് പറയുന്നതിന്റെ ഒരു ഒരു പാഠം മാത്രമേ ആയുള്ളൂ. ഇപ്പോ ഇത് ഹിംസയാണെന്ന് ചെറിയ ക്ലാസ്, ചെറിയ ക്ലാസ് എന്ന് വെച്ചാൽ എപ്പോഴാണോ അവന് അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത്, അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നത്, ആ സമയം മുതലേ നമ്മളെ പാഠ്യപദ്ധതി വരുത്തേണ്ടതാണ്. നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല എന്താണ് ഹിംസ എന്നുള്ള, നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, അതാണ് നമ്മളെ പ്രശ്നം. നമ്മൾ ചിന്തിക്കുന്നില്ല ഹിംസയാണോ അഹിംസയാണോ എന്ന് ചിന്തിക്കാൻ നമ്മൾ പ്രവർത്തിക്കുന്നു. അപ്പോ ഇവിടെ ഇപ്പോ നമ്മൾ ഗുരുവായൂരത്തേക്ക് കുറെ ആൾക്കാരെ സംഘടിച്ച് എന്താണ് മാർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ വയലൻസാണ്, അത് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ മനുഷ്യന്റെ അവകാശത്തെക്കുറിച്ചും അവന്റെ അവസരങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അത് സ്വധർമ്മമാണ്, സന്യാസിയുടെ ധർമ്മമാണ്. നിരന്തരം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ അതെങ്ങനെ പ്രാവർത്തികമാക്കണം, അതിന്റെ പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. അതിന് ഹിംസാത്മകമായൊരു മാർഗം സ്വീകരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ഗുരുവായൂർ മാർച്ച് നടത്തുന്നത് ഒരു ഹിംസയാകും? കാരണം ഗുരുവായൂർ എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ വൈകാരികമായ ഒരാശയത്തിന്റെ കേന്ദ്രമാണ്, തികച്ചും വൈകാരികമായി. വിശ്വാസം, ഭക്തി എന്നൊക്കെ പറയുന്നു, അത് വൈകാരിക വിഷയമാണ്. അപ്പൊ അവിടുത്തെ വിശ്വാസത്തെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ പൂജാരീതികൾ ഇങ്ങനെയായിരിക്കണം, അവിടെ അതിന്റെ ഭാഗമായി വരുന്നതാണ് അവിടെ ആര് പൂജിക്കണം. അവിടുത്തെ വിശ്വാസികളിൽ തൊണ്ണൂറ് ശതമാനവും ഈ ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരെന്നുള്ളത് പോലെ തന്നെ അവർ ബ്രാഹ്മണ ഭക്തരുമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഗുരുവായൂരപ്പന് അത്രമാത്രം ഭക്തിയുണ്ടോ? അവർക്ക് അത്രമാത്രം ഭക്തി ആരെങ്കിലും ഉണ്ട്? ബ്രാഹ്മണനുമുണ്ട്. അപ്പൊ ഗുരുവായൂരപ്പന് 10 പൈസ കൊടുത്താൽ അവർ ബ്രാഹ്മണനും കൊടുക്കും 10 പൈസ. അതാണ് ഈ ക്ഷേത്രത്തെ, വിശ്വാസത്തെ, ആചാരത്തെയൊക്കെ സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് തികച്ചും വൈകാരികമായൊരു വിഷയമാണ്, അതൊരു കൾച്ചറൽ വിഷയമാണ്. അപ്പോ നമ്മള് ഒരു അങ്ങോട്ട് മാർച്ച് നടത്തുക എന്ന് വെച്ചാൽ ഈ 90% വരുന്ന ജനങ്ങളുടെ വികാരത്തിനും വിശ്വാസത്തിനും എതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വയലൻസ് സംഘടിപ്പിക്കുകയാണ്, ഹിംസാത്മകമായ ഒരു പ്രവൃത്തി സംഘടിപ്പിക്കുകയാണ്, അത് ഹിംസയാണ്. അപ്പോ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്? ഇത്രയും പേരും ഈ നീക്കത്തിനെതിരാകും, ഇത്രയും പേരും ഈ നീക്കത്തിന് എതിരായി വരും. അപ്പോ എതിരായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഗുരുവായൂരിലേക്ക് ഒരു മാർച്ച് നടത്തിക്കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങൾ അവിടെ ഇതിന്റെ പിന്നിലാണ്. 90% ഭക്തരുടെയും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിശ്വസിക്കുന്ന, അവിടെ പോകുന്ന, പൂജിക്കുന്ന 90% ഭക്തന്മാരും ഒരു ഈഴവനോ ഒരു പറയനോ ഒരു പുലയനോ അവിടെ കയറി പൂജിക്കുന്നവർ ഇഷ്ടപ്പെടത്തില്ല, സംശയം ഉണ്ടാക്കാതിരിക്കും. ഉണ്ടോ? ഒരു വിഭാഗം ഇവരും അംഗീകരിക്കും, അവിടെ അവര് പൂജിച്ചാൽ മതി എന്ന് പറയും. എന്നുവെച്ചാൽ ജനങ്ങളുടെ വൈകാരികതയാണ്, ജനങ്ങളുടെ ഒരു വൈകാരിക ഭാവമാണ്. നമ്മൾ പറയുന്ന എന്താണ്? മനുഷ്യന്റെ അവകാശത്തെ കുറിച്ചും അവസര സമത്വത്തെ കുറിച്ചുമാണ് പറയുന്നത്. അത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് എല്ലാ രീതിയിലും ശരിയാണ്, അതൊക്കെ ശരിയാണ്. ഇനി അതിന് വിരുദ്ധമായിട്ട് ചിലപ്പോൾ അവിടുത്തെ ഭരണസമിതിയിൽ ചിലപ്പോൾ നിയമം കാണും, എന്താണ് ബ്രാഹ്മണനെ ഇവിടെ പൂജിക്കാൻ പാടുള്ളൂ, എന്നാ അത് മാറ്റേണ്ടതാണ്. അതൊക്കെ നമുക്ക് ചലഞ്ച് ചെയ്യാം, അതൊക്കെ മറ്റൊരു വിഷയമാണ്. പക്ഷെ നമ്മൾ മാർച്ച് സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വയലൻസാണ്, അക്രമമാണ്. എന്തുകൊണ്ട്? ഇത്രയും ജനങ്ങളുടെ വികാരത്തിന് എതിരായി നമ്മൾ പ്രവർത്തിച്ചാൽ അവരിത്രയും പേര് നമുക്കെതിരാകുകയാണ്. പല കാര്യങ്ങളുമുണ്ട്. നമ്മളതിന്റെ ആ കൾച്ചറൽ വയലൻസ് എന്ന് പറയുന്ന ഭാഗം എവിടെയെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര രാഷ്ട്രീയ പാർട്ടികളതിനെ സപ്പോർട്ട് ചെയ്യുമറിയും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാൽ ഞങ്ങളും കൂടെ വരുമെന്ന് പറഞ്ഞ ഒരു വരത്തില്ല. വെറൊരു മണ്ടനാശയമാണ്, വെറൊരു മണ്ടത്തരമാണ് പറയുന്ന ഒരു ജുവേലിയുടെ പ്രസിഡന്റാ പറയുന്നത്. എത്ര ആലോചിക്കാതെ ഒരു കാര്യം പറയുന്നു. അപ്പോ എന്താണ് എന്റെ പ്രശ്നം? വയലൻസ് എന്താണെന്ന് അറിയത്തില്ല. അപ്പോ എന്തുകൊണ്ടത് വയലൻസ് എന്ന് പറയുന്നു? അങ്ങനെ ഒരു നമ്മളൊരു മാർച്ച് സംഘടിപ്പിച്ചാൽ അവിടെ സംഘർഷം ഉണ്ടാവും, അതാണ് വയലൻസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ വയലൻസ് ഉണ്ടാവും, ചെറുക്കാൻ ആൾക്കാർ അല്ലേ അവിടെ, ചെറുക്കാനായിട്ട് ആൾക്കാരുണ്ട്. അപ്പോ അവിടെ കയറി പൂജിക്കണ്ടേ എന്ന് ചോദിച്ചാ പൂജിക്കണം, പൂജിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ അതിന് ഈ വഴിയല്ല ഒരു, അതാണ് അവിടെയാണ് നമ്മൾ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ആവശ്യം വരുന്നത്. അന്ന് നിലവിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലും ഇഴവരാതി പിന്നോക്ക വിഭാഗങ്ങളും എല്ലാം ഇതുപോലെ മാർച്ച് നടത്തിയിരുന്നെങ്കിൽ ഇവിടെ എന്ത് തുടങ്ങനെ രക്തച്ചൊരിച്ചിലുണ്ടായിരുന്നു. അവിടെയാണ് ഗുരുദേവൻ എന്ത് ചെയ്യുന്നത്? അതാണ് ഞാൻ പറയുന്നത്, ഗുരുവിന്റെ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരു പറഞ്ഞു ശരി നിങ്ങൾക്ക് അങ്ങനെ ക്ഷേത്രത്തിൽ നിങ്ങൾ പോകണ്ട, നിങ്ങൾക്ക് വേറെ ക്ഷേത്രമുണ്ട് ആരാധിക്കുക, വിശ്വാസികൾ ഈ കാശും പുറത്തു പോകത്തില്ലല്ലോ, സാമ്പത്തികമായി കൂടെയാണ് കള്ളവിനൊന്നിനായി കാശ് കൊണ്ട് കൊടുക്കുന്നു. അത് തന്നെ, എന്തിനാ അവിടെ കാശ് കൊണ്ട് കൊടുക്കുന്നത്? അപ്പോ വയലൻസ് എന്താണെന്ന് ഇവിടെ തിരിച്ചറിയുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ സംഘർഷത്തെ നമ്മൾ അങ്ങനെ സൃഷ്ടി, ശബരിമലയിൽ സ്ത്രീകൾ കയറണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. പക്ഷേ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റ സമരത്തിന് ഞാൻ പോയില്ല, പോയ അത് ഞാൻ പോകത്തില്ല. എന്തുകൊണ്ട്? അത് സംഘർഷമാണ്. മറ്റത് നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ്, ഇതാണ് അവിടെ സ്ത്രീകൾ കയറേണ്ട സ്ഥലമാണ്. നമ്മൾ എന്തുകൊണ്ട് നിയമമാണ് പിന്തുണയ്ക്കുന്നു, സുപ്രീം കോടതിയാണ് പിന്തുണയ്ക്കുന്നു. അപ്പൊ ന്യായമായൊരു അവകാശമാണ് സ്ത്രീകളുടെ. അപ്പോ നമ്മൾ അഹിംസയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അഹിംസയെക്കുറിച്ച് പറയുകയും വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അഹിംസ രണ്ടും കൂടെ നമുക്ക് പറ്റത്തില്ല, നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നയിക്കാൻ പറ്റും. നമ്മളവിടെ എന്താണ് സ്ത്രീകളെ അവിടെ കയറണമെന്ന് വിചാരിച്ച് ഇരട്ടിന്റെ മറവിൽ രണ്ട് സ്ത്രീകളെ അവിടെ കൊണ്ട് കയറ്റിയെന്ന് വിചാരിച്ച് അവിടെ എന്തെങ്കിലും സംഭവിച്ചോ? ഇപ്പൊ സ്ത്രീകൾ പോകുന്നുണ്ടോ? അതിനു മുമ്പ് ആരും അറിയാതെ എത്രയോ സ്ത്രീകൾ അവിടെ പോയിരിക്കുന്നു, ഒരൊച്ചപ്പാടും ബോളുമില്ലാതെ. അപ്പോ എപ്പോഴാണോ എന്താണ് അത്, എന്തുകൊണ്ടാണ് അത് സംഭവം? അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ശബരിമല വിശ്വാസികളുടെ 99% പേരുടെയും മനസ്സിരിക്കുന്ന എന്താണ്, അയ്യപ്പം ബ്രഹ്മചാരിയാണ്, സ്ത്രീ അവിടെ കയറാൻ പാടില്ല, ഇതാണ് അവിടുത്തെ ഒരു ഇഷ്യൂ. പിന്നെ രാഷ്ട്രീയമുണ്ട് രണ്ടാമത്. ഇങ്ങനെ മനുഷ്യൻ ചിന്തിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളവിടെ അതിക്രമിച്ച് കയറാൻ പോയി കഴിഞ്ഞാൽ വയലൻസ് നടക്കും. അതാണ് അവിടെ സംഭവിച്ചത്. ഗുരുവായൂരിൽ നിങ്ങൾ ആളെ സംഘടിപ്പിച്ച് പോയാൽ ഇതേ സംഭവിക്കത്തുള്ളൂ, വേറൊന്നും സംഭവിക്കത്തില്ല. അവിടെ ബ്രാഹ്മണൻ തന്നെ പൂജിക്കും, ഒരു സംശയവും വേണ്ട. കാരണം അവിടുത്തെ വിശ്വാസികൾക്ക് വേണ്ടത് അതാണ്. മറ്റുള്ളവരെയൊന്നും അവർ പൂജാരിമാരായിട്ട് അംഗീകരിക്കും. അപ്പൊ ഈ ഒരു ബോധം, അതാണ് ഞാൻ പറയുന്നത്, ഈ കൾച്ചറൽ വയലൻസ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ സാംസ്കാരികമായി, അത് സംസ്കാരമാണോ അല്ലേ എന്നുള്ള വേറെ ഒരു വിഷയം. സംസ്കാരമെന്ന് കരുതി അവരിങ്ങനെ സൂക്ഷിക്കുന്ന ചില വൈകാരികമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ വൈകാരികമായ കാഴ്ചപ്പാടുകൾക്കെതിരായിട്ട് ഇങ്ങനെയുള്ള വയലൻസ്, അക്രമം പ്രവർത്തിക്കുക. നമ്മുടെ ബ്രാഹ്മണൻ തന്നെ പൂജിക്കണമെന്നുള്ള ഒരു വൈകാരിക കാഴ്ചപ്പാടാണ്. അതിനെതിരായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ട് അക്രമമായിട്ട് പോകുന്നത്. ഞങ്ങൾ അവിടെ മാർച്ച് ചെയ്ത് അവിടെ കയറും. അത് വയലൻസ് ആണ്. ഇത് ഒരു വിഷയം മാത്രം ഞാൻ എടുത്ത് പറയാം. ഒരു ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളത്, ഇത് ഗുരുദേവന്റെ മാർഗമാണ്. ഗുരുദേവന്റെ ശൈലി ഇതല്ല. അത് മനസ്സിലാക്കണം. ശിവജിയുടെ സ്വാമിമാര് ഈ അത് തന്നെ. അതെന്തായാലും ശരി, നമ്മുടെ പക്ഷത്ത് നിന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിനോട് ഗുരുവിന്റെ ശിഷ്യന്മാരുടെ മനോഭാവം എന്തായിരിക്കും? അവര് അതിൽ എന്താണ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവർ ബോധവൽക്കരണം നടത്തണം. അത് ബോധവൽക്കരണ ആശയപ്രചാരണം. അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള രീതികളിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇനിയിപ്പോൾ നിയമപരമായി പോയാൽ എന്താണ്, കോടതിയിൽ പോയി, സുപ്രീം കോടതി പോയി, വിധിയും വാങ്ങിച്ചുകൊണ്ടാണ് സ്ത്രീയത്ത് കയറാൻ അവിടെ വന്നത്. എന്നിട്ട് കൂടി എന്ത് ചെയ്തു? ആ വിധിയെ പരാജയപ്പെടുത്തി. സുപ്രീം കോടതിയിൽ നിന്ന് അതെടുത്ത് ചർച്ച ചെയ്യാൻ പോലും മടിച്ചു നീക്കുകയാണ്. അന്തിമമായി ഇനിയൊരു വിധി ഭരണഘടനാ ബെഞ്ചിൽ എങ്ങനെ വരും? കാരണം ഇതൊക്കെ കൾച്ചറൽ ഇഷ്യൂസ് ആണ്, വൈകാരികമായ പ്രശ്നം. ഇവിടെ അത് തന്നെ. അങ്ങനെ വരുന്നിടത്തൊക്കെ നമ്മൾ കഴിയുന്നത്ര നിയമപരമായി എന്താണ് ഉള്ള പരിഹാരങ്ങൾ തേടുക എന്ന്, മറ്റൊന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക. അതാണ് അതിൻ്റെ ഒരു വഴി. ജനങ്ങളെ നിരന്തരം നമ്മൾ ബോധവൽക്കരിച്ചുകൊണ്ടേയിരിക്കുക. എന്നുവെച്ചാൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് വെച്ചാൽ കതിരുമേ ഉളമച്ചിട്ട് കാര്യമില്ല. ഒന്നാം ക്ലാസ് മുതൽ പാഠപുസ്തകത്തിൽ എന്താണ് വയലൻസ്, എന്താണ് നോൺ വയലൻസ് കുട്ടികളെ പഠിപ്പിക്കുക. അത് പഠിപ്പിച്ചു വരുമ്പോൾ മാത്രമേ ജനങ്ങളുടെ ഇടയിൽ, കാരണം ഈ അഹിംസ എന്ന് പറയുന്നത് ഏകപക്ഷീയമായി ഒരു ഭാഗത്തു നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഹിംസ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ കാഴ്ചപ്പാടായി വന്നാലേ അത് വിജയിക്കത്തുള്ളൂ. അല്ല, ഞാൻ അഹിംസാവാദിയാണ് എന്ന് ഞാൻ അവകാശപ്പെട്ടിട്ട് കാര്യമാണ്. എന്റെ ചുറ്റുമുള്ളവരും എല്ലാം എന്തായിരിക്കണം? അഹിംസാവാദിയായിരുന്നാലേ എനിക്ക് ഒരു അഹിംസാത്മക ജീവിതം നയിക്കാൻ പറ്റും. നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു അഹിംസാത്മക ജീവിതം നയിക്കണമെങ്കിൽ എന്ത് വേണം? അവന് അഹിംസ എന്താണെന്ന് ഹിംസ എന്താണെന്ന് തിരിച്ചറിയില്ല. അത് തിരിച്ചറിയില്ല. അഹിംസ എന്താണ്, ഹിംസ എന്താണെന്ന് തിരിച്ചറിയില്ല. അപ്പൊ അങ്ങനെ ഒരു എന്താണ്, നമുക്കൊരു റിഫ്രഷ്മെന്റ് കോഴ്സ് ഇല്ല. സന്യാസി പറഞ്ഞു ഒരിക്കൽ അവന് ഇങ്ങനെ സന്യാസിയായി കഴിഞ്ഞാൽ പിന്നെ അവന് ഇതൊന്നും ബാധകമേ അല്ല. അവന് വേണ്ടി വായി തോന്നി വിളിച്ചു പറയും, അവന് തോന്നിയത് പ്രവർത്തിക്കും. ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധവൽക്കരണത്തിന് ഉള്ള ഒരു അവസരം. ഏത് തൊഴിലിന് നിങ്ങൾ പോകുമോ, ഏത് തൊഴിലിന് പോയാലും അവിടെ ഒരു വർഷം കൂടുമ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് അവിടെ ഓരോ റിഫ്രഷ്മെന്റ് കോഴ്സ് പോയി പുതിയ പുതിയ രീതികൾ അവരെ പഠിപ്പിക്കാം. സർക്കാർ തലത്തിൽ മൊത്തമുണ്ട്, അധ്യാപകർക്കുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സന്യാസിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവരെ ഒന്ന് നവീകരിക്കാം, എന്തെങ്കിലും ഉണ്ടോ? സന്യാസിമാരും ഉണ്ട്, നവീകരണം കൂട്ടായി നവീകരണം നടത്തും, കൂടിച്ചേർന്ന് നവീകരണം നടത്തും. സന്യാസിമാര് സന്യാസിമാര് തന്നെയാണ്, എല്ലാവരും കൂടിച്ചേർന്ന് ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ അതാണ്. എന്താണ് ഹിംസ? മുമ്പ് പറഞ്ഞില്ലേ നമ്മൾ അഹിംസാത്മകമായി ജീവിച്ചിട്ടുണ്ട്, അല്ല ഹിംസാത്മകമായി. എന്തുകൊണ്ട്? ഹിംസയെ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ എന്താ പറ്റിയത്? എന്താണ് ഹിംസയെന്ന് തിരിച്ചറിയുന്നില്ല. അവകാശം എന്താണ്, അതിക്രമം എന്താണെന്നുള്ളതിന്റെ വ്യത്യാസം തിരിച്ചറിയുന്നു. അതിനൊരു തിരിച്ചറിവ് ആവശ്യമാണ്. അപ്പോ പല പല വിഷയങ്ങളിലും നമുക്കിപ്പോൾ ആരും കുറ്റം പറയാൻ പറ്റില്ല. അവരങ്ങനെ എന്താ അങ്ങനെ എന്നെ ഇടയ്ക്ക് ഇവിടെ ഒരു സ്വാമി ഇടയ്ക്കിടയ്ക്ക് ചീത്ത വിളിക്കാറ്, ഞാൻ ആരോടും പരാതിയൊന്നും പറയാറില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ടാകുന്നത് ഒരാളൊന്നും എന്നോട് പറഞ്ഞു, പിന്നെ എന്താണ് ഇങ്ങനെ ഒരാൾ ചീത്ത വിളിക്കുന്നുണ്ട് സ്വാമി. കേക്ക് വിളിക്കാറില്ല, കേൾക്കാതെ വിളിക്കും. കേക്ക് വിളിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കതീ പ്രയാസമൊന്നുമില്ല. അതിപ്പോ ഒരാൾ എന്നെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കും പോയാൽ അവർ വലിയ ആനന്ദം അനുഭവിച്ചിട്ടായിരിക്കും, അത് സന്തോഷമുണ്ട്. ആ വിളിക്കുന്ന ആളിന് സന്തോഷമുണ്ടല്ലോ, എനിക്ക് പ്രയാസമില്ല. അല്ല, എനിക്ക് വേദന ഇല്ലല്ലോ, എനിക്കതീ പ്രശ്നമില്ലല്ലോ. വിളിക്കുന്ന ആളുടെ സന്തോഷത്തിന് വേണ്ടി വിളിക്കുന്നു, വിളിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ ആരും അതൊരു ഇഷ്യൂ ആക്കുക. കാരണം എന്തുകൊണ്ട്? അയാൾക്ക് ഈ പറയുന്നതാണ് പ്രശ്നം. എന്താണ് ഹിംസ, എന്താണ് അഹിംസ എന്ന വ്യക്തിക്ക് തിരിച്ചറിയത്തില്ല. പുള്ളിയുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഗുരു പറഞ്ഞിട്ടില്ല അറിവില്ലാത്തവരോട് നമ്മൾ അനുകമ്പയോടുകൂടി പെരുമാറണം? അയാളുടെ അറിവില്ലാണെന്ന് വിചാരിക്കുക. പറഞ്ഞു അല്ല, എന്നാലും എനിക്കത് പ്രയാസമാണ്, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായാലും പറ്റും. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വിചാരിക്കുക, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുക പട്ടികൾ കുറയ്ക്കുന്നു വഴിയെ പോകുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നാറുണ്ട്. ഇല്ല, അങ്ങനെ വിചാരിച്ചോ, ഞാൻ എന്നാ ശരി, എന്റെ പ്രശ്നം മാറി. നമ്മൾ വീടുകൾ പട്ടികൾ കുറയ്ക്കാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്ര വിചാരിക്കുന്നുള്ളൂ, ഒരാൾക്ക് എന്നെ ചീത്ത പറയുന്നുണ്ട് സന്തോഷമുണ്ട്, ഞാൻ സന്തോഷമോട്ടെ, എനിക്ക് പരാതിയില്ല. ഞാനൊരു പരാതിയായിട്ട് കുറേ കാലമായിട്ട് കേൾക്കുന്നുണ്ട്. ഞാനീ ഹിംസയും അഹിംസയും കുറിച്ച് പറഞ്ഞ ആ വിഷയമൊന്നും ഇപ്പോഴാണ് ഞാൻ അറിയാത്ത കാര്യമാണ്. ഒരാൾ മറഞ്ഞു നിന്ന് ചീത്ത പറയുക, ഒളിച്ചു നിന്ന് പറയുക, അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഒരു ആത്മരതി, ഒരു സന്തോഷ സ്വയം അനുഭവിക്കുക, അനുഭവിച്ചോട്ടെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് ഇതുതരം ആ വിഷയങ്ങളെ കുറിച്ച് നമുക്കിനി തുടർന്നു വരുന്ന ഭാഗങ്ങൾ എല്ലാ തരത്തിലുള്ള വയലൻസിനെ കുറിച്ചും, വെർബൽ വയലൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ആൾക്കാരിലങ്ങനെ വരും, ഈ വെർബൽ വയലൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഒരാളങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് അയാളെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ അർത്ഥമില്ല. കാരണം അയാൾക്കത് തിരിച്ചറിവില്ല. താൻ എന്താണ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതെന്നുള്ള ഈ വ്യക്തിക്ക് ബോധമില്ല, അതാ പ്രശ്നം. അപ്പോൾ അയാൾ നമ്മളെ കുറ്റക്കാരനായി വിധിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് അയാൾ എന്തെങ്കിലും മാറ്റം വരും? ഒരു മാറ്റവും വരത്തില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലെന്താണ്? പരാതിപ്പെടാതിരുന്ന അതൊരു ഭാഗത്ത് അങ്ങനെ നടന്നോട്ടെ, അത് ഇനി വേറെ ഒന്നുമില്ല. ഇപ്പോഴും കുറവാണ്. ചെറുപ്പകാലത്തൊക്കെ ആണെങ്കിൽ റോഡിലേക്ക് ഇറങ്ങണമെന്ന് കഴിഞ്ഞാൽ വയസ്സാകുന്ന ആൾക്കാർ ശ്രദ്ധിക്കില്ല. എത്ര പേരാ തെറി വിളിക്കുന്നു, ഒരു പരിചയം വേണ്ട. അപ്പൊ ഈ തെറി വിളിക്കുന്ന ഒരു മോശം. ഇനി നമ്മളറിയാതെ നമ്മൾ എത്ര പേരാ തെറി വിളിക്കുന്നു, കേൾക്കുമ്പോഴല്ലേ പ്രയാസം, കേൾക്കാതെ ഒരുപാട് പേര് തെറി പറയും. ഇതിനൊക്കെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ട്. അപ്പം നമ്മളതിനെ ഒരു പോസിറ്റീവായി എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ടെന്താണ്? ഈ പറയുന്നവർക്ക് എന്താണ് അഹിംസ, എന്താണ് ഹിംസ എന്ന് തിരിച്ചറിവില്ല. അവിടെയാണ് നമുക്കൊരു കോഴ്സിന്റെ ആവശ്യം വരുന്നത്. സന്യാസിമാർ കൂടിയിരുന്ന് എങ്ങനെയാണ് ഹിംസ ഹിംസ എന്നുള്ള അവർ തിരിച്ചറിയണം. അതിനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞത്. രണ്ടു ഉദാഹരണം പറഞ്ഞു, ഒരു സാന്ദർഭികം മനസ്സിൽ ഒന്നും പറഞ്ഞു, ഈ കോഴ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പോ അഹിംസയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറണം. കാരണം അതിന് ഒരു വഴിയേ ഉള്ളൂ. നമ്മളെന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹിംസകൾ പ്രവർത്തിച്ചത്? തീർച്ചയായും ഉത്തരം നമുക്ക് ബോധമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഇന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല, നമ്മുടെ പല പ്രവൃത്തികളും ഹിംസാത്മകമായിരുന്നു നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വയലൻസ് പുറത്തു വരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അതിനുള്ള ഒരു എഡ്യൂക്കേഷൻ, ഒരു വിദ്യാഭ്യാസം നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അതാണ് പ്രശ്നം. അത് ചെറിയ ക്ലാസ് മുതൽ നമ്മുടെ പാഠപുസ്തകത്തിൽ എന്തുകൊണ്ടത് ഉൾപ്പെടുത്തുന്നില്ല. അതിന് ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം വയലൻസിലൂടെയാണ് അവരുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നത്. അപ്പോൾ അവർക്ക് അഹിംസയെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റില്ല. ശരിയായ വയലൻസ് എന്താണെന്ന് അവർ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റില്ല. പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ അണിയിൽ ആളെ കിട്ടത്തില്ല. അതാണ് ഒരു പ്രധാനമായ വിഷയം. പക്ഷെ അത് വേണ്ടതാണ്. അപ്പോൾ അവർ എന്താണ് ഔപചാരികമായ അങ്ങനെ ഒരു വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അനൗപചാരികമായി നമുക്ക് നമ്മൾ സമൂഹത്തോട് സംവദിക്കുമ്പോൾ ഈ അഹിംസയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും ഹിംസയെക്കുറിച്ച് മനസ്സിലാക്കി ഇങ്ങനെ പറയുമ്പോഴാണ് ഗുരുവിന്റെ അഹിംസ പൂർണ്ണമാകുന്നതെന്ന് ആൾക്കാർ ബോധവൽക്കരിക്കും. നമുക്ക് പറ്റും.